വിഷയം ബാഹ്യമാണ് എന്നുകൂടെ പറയും. ഒരു വിഷയം ബാഹ്യമാണെങ്കിൽ മനസ്സിന് ആ ബാഹ്യമായ വിഷയങ്ങൾ അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ സഹായം. പുസ്തകത്തെ അറിയുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടാണ്, പക്ഷെ മനസ്സ് വിഷയം ഉള്ളിലാണല്ലോ അതിന്റെ ആവശ്യം, ഈ ബാഹ്യേന്ദ്രിയങ്ങളുടെ ആവശ്യം. അവിടെ അതിന്റെ ആവശ്യം വേദന അറിയും. ഇന്ന് എന്റെ ബാഹ്യേന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല, എന്റെ ഉള്ളിലെ വേദന അറിയും. ഉള്ളിലെ വേദന എന്ന് വെച്ചാൽ മനസ്സിന്റെ വേദന. ശരീരത്തിനൊന്നും വേദന വരാതെ മനസ്സിന് വേദന വരാം. ശരീരമൊക്കെ സ്വസ്ഥ, വളരെ സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നൊരു പ്രശ്നം, പക്ഷെ മനസ്സിന് വേദന വരും. അതെങ്ങനെയാ? ആരെങ്കിലും ചീത്ത പറഞ്ഞ ശരീരത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും, ചീത്ത പറയുന്നതും മനസ്സിന് വേദന വരും. ശരീരത്തിനൊന്നും സംഭവിച്ചു, ഇത് മനസ്സിന്റെ വേദന ഉള്ളിലറിയുകയാണ്. മനസ്സിന്റെ വേദന കേട്ടതല്ല, കേട്ടതെന്താണ്? ചീത്ത പറഞ്ഞത്. പക്ഷെ അറിയുന്ന എന്താണ്? വേദന. വേദന ആരെങ്കിലും കേട്ടോ? വേദനയും കേട്ടോ? കേട്ട ശബ്ദമാണ്, വാക്കുകളാണ് കേട്ടത്. പക്ഷെ ഉള്ളിലറിയുന്നത് അനുഭവപ്പെടുന്ന വേദന, ആ വേദന എന്ന് പറയുന്നത് നമ്മള് ബാഹ്യ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടിയെല്ലാം അനുഭവിക്കുന്നു. ബാഹ്യേന്ദ്രിയത്തിലൂടെ അനുഭവിച്ച ഒരു ശബ്ദം മാത്രമാണ്. വേദന ഉള്ളിൽ തന്നെ അനുഭവിക്കുന്നു, അതുപോലെ സന്തോഷമായാലും അങ്ങനെയാണ്, ഭയം അങ്ങനെയാണ്, എല്ലാം ഉള്ളിൽ അനുഭവിക്കുകയാണ്. പുറമേ അതിന് നിമിത്തങ്ങളുണ്ടാവും, പക്ഷെ ഉള്ളിലുള്ള ഇത് അനുഭവിക്കുന്നതിന് നമുക്ക് ബാഹ്യേന്ദ്രിയങ്ങളുടെ ആവശ്യം ഇല്ല. നേരിട്ട് ആവശ്യമില്ല. പുറമേ ഇരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് അറിയണമെന്ന് അറിയുന്ന മനസ്സിലാണ്. ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി മനസ്സ് അറിയണം. പുസ്തകം അറിയണമെങ്കിൽ കണ്ണു വേണം, പുസ്തകത്തെ ഈ ഞാൻ കാണുന്ന രൂപത്തെ അറിയണമെങ്കിൽ. അന്ധനും പുസ്തകത്തെ കുറിച്ച് അറിവുണ്ടാവും, പക്ഷെ ഞാൻ കാണുന്ന രീതിയിൽ ആയിരിക്കും. ഞാൻ കാണുന്ന രീതിയിൽ പുസ്തകത്തെ അറിയണമെങ്കിൽ എന്ത് വേണം? ഇന്ദ്രിയങ്ങളുണ്ടായാലേ പറ്റും. അപ്പൊ ഈ വസ്തുക്കളെ കുറിച്ച് ഇന്ദ്രിയങ്ങൾ നമുക്ക് അറിവുണ്ടാക്കുമ്പോ അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് സത്തയുടെ അനുഭവം ഉണ്ടാവുന്നത്. ഞാൻ പുസ്തകത്തെ കണ്ണുകൊണ്ട് അറിയുമ്പോൾ തന്നെ അറിയുന്നു ഇത് സത്താണ്, സത്തയെ അറിയുന്നു. അപ്പോൾ സത്തയെ അറിഞ്ഞതും ബാഹ്യമായ വിഷയങ്ങളുടെ സത്തയെ അറിഞ്ഞതും ആ വിഷയങ്ങളെ അറിഞ്ഞതും ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടിയാണ്. അത് കണ്ടറിയുന്നതായാലും കേട്ടറിയുന്നതായാലും മണത്തറിയുന്നതായാലും രുചിച്ചറിയുന്നതായാലും ഏതായാലും. അപ്പോ ഇതിൽ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വിചാരം ചെയ്യുന്നു, യുക്തി വിചാരം ചെയ്യുന്നു. അപ്പൊ യുക്തി വിചാരം ചെയ്യുമ്പോൾ എനിക്ക് കണ്ണടയ്ക്കാം. എന്റെ കണ്ണു തുറന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വിചാരം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? ഇന്ദ്രിയങ്ങളുടെ ആവശ്യം ഇല്ല. യുക്തി വിചാരം ചെയ്യും, യുക്തിവിചാരം ചെയ്തപ്പോഴാണ് പറഞ്ഞത് മനസ്സിലായത്. പുസ്തകം പുസ്തകരൂപത്തിൽ സത്താണെങ്കിലും മറ്റൊരു രൂപത്തിൽ അത് അസത്താണ്. അതുകൊണ്ട് കൃത്യമായി സത്തെന്നോ അസത്തെന്നോ ഇത് പറയാൻ കഴിയത്തില്ല. ഒരേ സമയത്തിന് സത്തെന്നും പറയാൻ കഴിയും, അസത്തെന്നും പറയാൻ കഴിയും. എന്നാൽ സത്തും അസത്തുമാണെന്ന് സ്വീകരിക്കാൻ പറ്റില്ല, കാരണം അത് പരസ്പര വിരുദ്ധമാണ്. പരസ്പര വിരുദ്ധമായ ഒന്നിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നട്ടുച്ചയാണ്, നല്ല പ്രകാശമുള്ള നട്ടുച്ചയാണ്, അർദ്ധരാത്രിയാണ്, കൂരിട്ടുള്ള അർദ്ധരാത്രി, അത് നമുക്ക് പറയാൻ പറ്റില്ല, ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല. ദക്ഷിണ ധ്രുവത്തി ഉത്തര ധ്രുവത്തി നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റില്ല, പരസ്പര വിരുദ്ധങ്ങൾ ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല. അസാധ്യമായ കാര്യം. അതുകൊണ്ട് ഈ മുമ്പ് ഇരിക്കുന്ന വസ്തു സത്തും അസത്തുമാണെന്ന് പറയാനും പറ്റത്തില്ല. സത്താണെന്നോ അസത്താണെന്നോ പറയാൻ പറ്റില്ല എന്ന് കണ്ണടച്ച് ചിന്തിച്ച് തീരുമാനിച്ചാണ് അല്ലേ. അതും അങ്ങനെ പറയുന്നത് മറ്റൊന്നിനെ സമീപത്ത് വെച്ചുകൊണ്ടാണ്. പുസ്തകത്തെയും മേശയും വെച്ചുകൊണ്ടിട്ട് അടുത്ത് വച്ച് അപേക്ഷികമായി ചിന്തിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. വസ്തുവും വസ്തുരൂപത്തിലെ സത്താവുന്നുള്ളൂ, മേശയുടെ രൂപത്തിലത് അസത്താണ്. ചിന്തയൊക്കെ ശരി തന്നെയാണ്, അത് യുക്തിയുണ്ട് അതിനകത്ത്. അങ്ങനെ പറയുന്നതിന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യുക്തിയുണ്ട്. പക്ഷേ കണ്ണു തുറന്ന് വീണ്ടും നോക്കുമ്പോൾ എന്താ കാണുന്നത്? സത്യമായ പുസ്തകം. അപ്പൊ മനസ്സിൽ തീരുമാനിച്ച് ഉറപ്പിച്ചത് യുക്തിയിലൂടെ നമ്മൾ എത്തിച്ചേർന്ന ഒരു നിഗമനം. ആ നിഗമനം എന്ന് പറയുന്നത് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള മറ്റൊരറിവാണ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന നമുക്ക് ബോധ്യം വന്നൊരറിവാണ്. അത് കണ്ണു തുറക്കുന്നത് വരേക്കും നമ്മൾ ഈ പുസ്തകത്തെ കാണുന്നത് വരേക്കും നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന അറിവിന് ഒരു പ്രശ്നമില്ല, അത് ഉറപ്പ് തന്നെയാണ്. പുസ്തകം എന്ന് പറയുന്നത് സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് വസ്തുക്കൾ വച്ചുകൊണ്ടാണ് ചിന്തിച്ചത്. കണ്ണു തുറന്ന് ഈ ഓരോന്നിനെയും കാണുന്നു, പുസ്തകത്തെയും കാണുന്നു, മേശയും കാണുന്നു. ഈ ഓരോന്നുമാണ് അന്യഭാഗം, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാണുന്നു. പുസ്തകത്തെ വരെ കാണുന്നു, മേശയും വരെ കാണുന്നു. രണ്ടെണ്ണം പരസ്പരം അപേക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓരോന്നും അന്യങ്ങളാണ് അല്ലേ. ഞാൻ നീ രണ്ടുപേരുണ്ട്, ഞാനും നീയും നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ എനിക്ക് നീ അന്യനാണ്, നീ എനിക്ക് അന്യനാണ്. അതുപോലെ പുസ്തകത്തെ സംബന്ധിച്ച് മേശ അന്യമാണ്, മേശയെ സംബന്ധിച്ച് പുസ്തകം അന്യമാണ്. ഇതിലെ ഈ അന്യഭാഗത്തെ എടുത്തു കഴിഞ്ഞാൽ ആണ് പറയുന്നത് ഒറ്റക്കെടുക്കണം, മറ്റുമായിട്ട് പിന്നെ ബന്ധപ്പെടുത്തി ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്ന് മാത്രമല്ല കണ്ണു തുറന്ന് പുസ്തകത്തിൽ നോക്കണം. പുസ്തകത്തെ എങ്ങനെയാണ് അറിയുന്നത്? അപ്പോ എന്തു ചെയ്യുന്നു? നിരന്തരം കണ്ണു തുറക്കുന്നു, അടയ്ക്കുന്നു, തുറക്കുന്നു, അടയ്ക്കുന്നു. എപ്പോഴൊക്കെ പുസ്തകത്തെ കാണുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു. പുസ്തകത്തെ നമുക്ക് എത്ര സമയം കാണാൻ കഴിയുമോ അത്രയും സമയം, അനുദിനം അസ്തമിയാതിരിക്കുക. അങ്ങനെയാണ്, നശിക്കാൻ പാടില്ല. നശിക്കാതിരിക്കുന്നതിനുള്ള കാര്യം പറയുക, ഇതിങ്ങനെ കൺമുമ്പിൽ കണ്ണുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇരിക്കുന്നത് കൊണ്ട് ആണ് നിരന്തരം ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി അതാണ്. പ്രപഞ്ചത്തെ നിങ്ങൾക്ക് വിചാരം ചെയ്ത് ഇതൊരു യുക്തി, ഇതിന് പല യുക്തികളും ഉണ്ട്. ഇത് സത്തെന്നോ അസത്തെന്നോ നിർവഹിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതിന് പല യുക്തികളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു യുക്തി പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് വച്ചിരിക്കണം, മനസ്സിൽ ബോധ്യപ്പെട്ടിരിക്കണം. അങ്ങനെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാലും അനുദിനം നിരന്തരം അസ്തമിയാതിരിക്കാതെ ഇതിങ്ങനെ നമ്മൾ കണ്ണു തുറന്ന് കാണുമ്പോൾ ഇത് നശിക്കാതിരിക്കുന്നതിനാൽ പുനഃ വീണ്ടും, വീണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണടച്ചിരുന്നപ്പോൾ ഇത് സത്യമല്ല അസത്യമല്ല എന്ന് ഏതിനാണോ ബോധിച്ചത് അതേ വസ്തുവിന് വീണ്ടും എന്ത് ചെയ്യുന്നു? ഹൃദയരൂപമായി പൊലിഞ്ഞിടുന്നു, സത്യരൂപമായി അനുഭവപ്പെടുന്നു, കൺമുമ്പിൽ നിൽക്കുന്നു. പൊലിവെന്ന് പറയുന്നപ്പോഴും കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നതാണ്. അപ്പൊ കണ്ണു തുറന്ന് നമ്മൾ കാണുന്നതും അതൊരനുഭവമാണ്. ആ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റില്ല. കണ്ണു തുറന്നാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കണ്ണു തുറന്ന് ഒരാൾ പുസ്തകത്തെ കണ്ടാൽ അയാൾക്ക് സത്യമായിട്ട് തന്നെ കാണാൻ പറ്റും, അസത്യമായിട്ട് ആർക്കും കാണാൻ പറ്റില്ല. ഒരാൾ പറയണം, ഞാനിതാ പുസ്തകത്തെ അറിയുന്നുണ്ട്, പക്ഷെ ഞാൻ അസത്യമായിട്ടാണ് അറിയുന്നതെന്ന് പറഞ്ഞാൽ പച്ചക്കള്ളാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ഞാനിത് ആ പുസ്തകത്തെ കാണുന്നു, പക്ഷെ ഇതിനെ മിഥ്യയായി കാണുന്നു, പിന്നെ അനിർവചനീയമായി കാണുന്നു എന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളമാണ്. എന്തുകൊണ്ട്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പുസ്തകത്തെ കണ്ടിട്ട് പുസ്തകം ഇവിടെ ഇല്ല എന്ന് പറയും പറ്റുമോ? പുസ്തകം നാസ്തി എന്ന് പറയാൻ പറ്റും? അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, മനസ്സ് പ്രവർത്തിക്കുന്നു, പുസ്തകം സത്തായി തന്നെ അതിന്റെ മുമ്പിൽ വരത്തുള്ളൂ, അസത്തായി വരാൻ പറ്റില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാൾ പറയണം, ഇതായി കാണുന്ന പ്രപഞ്ചമെല്ലാം ഞാൻ മിഥ്യയായി കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഈ പ്രപഞ്ചത്തേക്ക് സത്യമായി കാണുന്നു, പക്ഷെ ഞാൻ ഈ പ്രപഞ്ചത്തേക്ക് മിഥ്യയായി കാണുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാകും? എന്ത് മനസ്സിലാകും? ഒന്നുകിൽ ഇയാൾ കഥയറിയാതെ ആട്ടം കാണുകയാണ്. എവിടുന്നോ ഇങ്ങനെ ഒരു മിഥ്യ എന്നൊക്കെ കേട്ട്, ഏതോ മതപ്രഭാഷണം കേട്ടത് ഇയാൾ അങ്ങ് തട്ടിവിടുകയാണ്. എന്താണെന്നൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതൊക്കെ പറയാമോ? നമ്മളീ പ്രഭാഷണം എന്ന് പറയുന്നു എല്ലാം മനസ്സിലാകാത്ത കാര്യങ്ങളില്ലേ പറയുന്നു. അവനെ മനസ്സിലാക്കിയിട്ടാണ്, മനസ്സിൽ തോന്നുന്നു, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ പറയുന്നത്. മുമ്പേ ഇരിക്കുന്നു, ഉറങ്ങുന്നുണ്ട്, നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്തുവേണോ പറയാം. ഒരാളിങ്ങനെ പറയണം, ഞാനിത് ആ ഈ കാണുന്ന പ്രപഞ്ചമല്ല ഞാൻ മിഥ്യയായി കാണുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഒന്നുകിൽ അയാളൊന്നും മനസ്സിലാകാതെ പറയും, അല്ലെങ്കിൽ അയാൾ പറയുന്നത് ഞാനീ കാണുന്ന ഈ പ്രപഞ്ചത്തെയല്ല ഞാൻ മിഥ്യയായി കാണുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നു എന്നാണ്. ഞാൻ വിചാരം ചെയ്ത് ബോധ്യപ്പെട്ടിരിക്കുന്നു. കാണുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നു എന്നർത്ഥമുണ്ട്. നിങ്ങൾ കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ കാണുമ്പോൾ നിങ്ങൾക്കതിനെ മിഥ്യയായി കാണാൻ പറ്റില്ല. ഇനി എങ്ങനെ പറ്റും? സത്യമായിട്ട് കാണാൻ പറ്റും. ഈ വ്യത്യാസം വളരെ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ പറയും, നമ്മളൊക്കെ ഈ ലോകത്തെ എങ്ങനെ കാണുന്നു അതുപോലെയല്ല ജ്ഞാനികൾ കാണുന്നു. മനസ്സിലായോ? നമ്മൾ മനസ്സിരിക്കുന്ന എന്താ, നമ്മൾ ഈ ലോകത്ത് കാണുന്ന പോലെയല്ല ജ്ഞാനി കാണും. ജ്ഞാനിനെയൊക്കെ ഒലക്കയായിട്ടാ കാണുന്നത്. ഇതാരണിന്നാ പറയുന്നത്? എത്രയോ പേര് പ്രഭാഷണം നടത്തുന്നു കേട്ടിരിക്കും. നമ്മൾ കാണും പോലെ ഒന്നുമല്ല അവർ കാണുന്നത്. അവർ പിന്നെ എങ്ങനെയാ കാണുന്നത്? ഒലക്ക പോലെ കാണുന്നത്. ഇതിങ്ങനെ നമ്മളെ ഭാവനയും കാണാൻ വളരെ രസമുള്ള കാര്യം. നമ്മൾ മനുഷ്യർ കാണുന്ന പോലെ എന്താ ഇതിനെയൊക്കെ, പട്ടി കാണുന്നത്, പൂച്ച കാണുന്നത്, ഒരു ചിത്രശലഭം കാണുന്നത്, ഒരു ഉറുമ്പ് കാണുന്നത്, ഇവരൊക്കെ കാഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. ഈ പരിണാമത്തിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഇന്ദ്രിയങ്ങളും ബ്രെയിനും ഒക്കെ നമ്മുടേതുപോലെ. അതുകൊണ്ട് ഈ ഓരോ ജീവികളും ഈ വസ്തുക്കളെ കാണുന്ന ഒരിക്കലും നമ്മളീ കാണുന്നത് പോലെ അല്ല. പലതിനും നമ്മളീ കാണുന്ന ഏഴ് നിറം പലതിനും ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്കുള്ളത് പോലെ ഈ അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും പലതിനും ഇതിനെ ഗ്രഹിക്കാൻ പറ്റും. പല ജീവികളും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ മനുഷ്യനെന്ന് പറയുന്ന എന്താണോ, ഒരുപാട് പരിണമിച്ച് ഈ രൂപത്തിലായ ഒരു ജീവിയാണ് മനുഷ്യന്റെ ബ്രെയിൻ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളല്ല സാധാരണഗതിയിൽ കാണുന്നത്, ഈ മനുഷ്യൻ കാണുന്നതന്നെ ഒരുപോലെ തന്നെ. ചില കാഴ്ചശക്തി കൂടിയിരിക്കും, ചിലർക്ക് കുറഞ്ഞിരിക്കും, ചിലർക്ക് ശ്രവണശക്തി കൂടിയിരിക്കും കുറഞ്ഞിരിക്കും, അതൊക്കെ വരാം. പൊതുവായി പറഞ്ഞ എല്ലാവരും കാണുന്ന എന്താണോ ഒരുപോലെയാണ്. അല്ലെങ്കിൽ ഈ ഓട്ടിസമൊക്കെ ബാധിച്ച കുട്ടികൾ, അവർക്കൊന്നും നമ്മൾ കാണുമ്പോൾ കാണാൻ പറ്റില്ല. അതൊക്കെ ബ്രെയിനിന് തകരാറ് വരുന്നോണ്ടാണ്. മിക്കവാറും എല്ലാത്തിനും ഉറങ്ങുന്നതാണോ ഈ പട്ടിയൊക്കെ സ്വപ്നം കാണുന്നതാണോ? ഇങ്ങനെ പൂച്ചക്കുട്ടികളൊക്കെ സ്വപ്നം കൊണ്ട് പാല് പിടിക്കുന്നതാണോ? ഞാനിങ്ങനെ അതൊക്കെ അവർക്ക് നമുക്ക് ഊഹിക്കാൻ അവർക്കുണ്ടെന്ന് പൂച്ചക്കുട്ടികളെ ശ്രദ്ധിച്ചാൽ, പട്ടിയെ ശ്രദ്ധിച്ചാൽ. പട്ടി ഇനി ഉറക്കത്തിൽ സംസാരിക്കുകയൊക്കെ കുറയ്ക്കും ഉറക്കത്തിൽ, നിത്യ സ്വപ്നം കാണുന്നുണ്ടെന്നത് അതൊക്കെ നമുക്ക് ഊഹിക്കാം. അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മളെ പോലെ ഒന്നും ആയിരിക്കില്ല, നമ്മളത് ഊഹമാണ്. പിന്നെ അതൊക്കെ ഇപ്പോ സ്ലീപ് സ്റ്റഡിയൊക്കെ നടത്തി നോക്കിയാൽ കൃത്യമായിട്ടറിയാം. അതിന്റെ തലയിൽ മെഷീനൊക്കെ വെച്ചിട്ട് പരിശോധിക്കുന്നുണ്ടാകും. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. സാമാന്യമായിട്ട് അതിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള പഠനങ്ങളുടെ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ അനുഭവം എന്താ, നമ്മുടെ ഈ ത്രീ ഡയമെൻഷനൽ വ്യൂ തന്നെ പല ജീവികൾക്കും ഇല്ല. നമ്മുടെ ത്രീ ഡയമെൻഷനിലാണ് എന്ന് വെച്ചാൽ നീളം, പൊക്കം, വീതി, ഇത്തരത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതൊന്നും പലതിനും അങ്ങനെ കാണാൻ പറ്റില്ല. ജീവി എന്ന് പറയുമ്പോൾ അതി സൂക്ഷ്മമായ ബാക്ടീരിയകൾ വരെയുണ്ട്, ഏകകോശ ജീവികളുണ്ട്, വെള്ളത്തിൽ കിടക്കുന്ന പായലുകൾ വരെ ജീവനുള്ളതാണ്, ആൽഗകൾ എന്നൊക്കെ പറയും. അപ്പൊ ഈ ജീവി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താണ്, ഈ കാണുന്ന മനുഷ്യനും മൃഗവും പക്ഷികളും മാത്രമാണ്. സൂക്ഷ്മജീവി എന്ന് പറയുന്നത് ഒരു കോശമുള്ള ജീവികൾ വരെയുണ്ട്. അപ്പൊ അതൊന്നും എണ്ണിയാ പറ്റത്തില്ല. അപ്പോ അതൊക്കെ എങ്ങനെയാണ്, എന്താണ് അനുഭവം എന്ന് പറയുന്നത് മനുഷ്യൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്, പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ. നമുക്കതിനെ കുറിച്ചൊന്നും പലതും അറിയത്തില്ല, പക്ഷെ നമ്മുടെ കാര്യം അറിയാമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും ജീവികളുള്ളത് കൊണ്ടാണ് ഈ പുനർജന്മം എന്നൊക്കെ പറയുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഏകോശ ജീവികളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്താവും, നമ്മളാവും. ഒരാൾ മരിച്ചിട്ട് എന്താകും? ഈ കോടാനുകോടി ബാക്ടീരിയകളൊക്കെ മരിച്ചിട്ട് വീണ്ടും ജനിച്ച ആരായിട്ട് ജനിക്കും? ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും ഒരു പിടിയുണ്ടോ? ഒരു പിടിയില്ല. എന്നാണ് മനുഷ്യൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്? ഒരു സുഖം ഞാൻ അതൊരു ആഗ്രഹം കൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനിക്കും, വീണ്ടും ഇവിടെയൊക്കെ വരും. ഇതൊക്കെ നമ്മുടെ ഒരു നല്ല സങ്കല്പങ്ങളും ഒരു സുഖം തരുന്ന കാര്യങ്ങളാണ്. നല്ല പ്രവൃത്തി ചെയ്ത മനുഷ്യനായി വരാം, ദേവനായി പോവാം, ചീത്ത പ്രവൃത്തി ചെയ്ത മൃഗമാവും, അതുകൊണ്ട് ചീത്ത പ്രവൃത്തി ചെയ്ത് ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഇതൊരു വിശ്വാസമാണ്, അങ്ങനെ വിശ്വസിക്കാം. വിശ്വസിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വിശ്വാസ സ്വാതന്ത്ര്യം, ആരാധന സ്വാതന്ത്ര്യം ഒക്കെ മനുഷ്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ളതാണ്. അതിനപ്പുറത്തിന് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ അനുഭവം, മനുഷ്യന്റെ അനുഭവത്തെടുക്കും. ഈ അനുഭവം എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം, വസ്തുക്കളുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് അനുഭവം ഉണ്ടാകും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഭ്രമവും മറ്റും ഉണ്ടാകും. അങ്ങനെ അത് വിശ്വാസം, വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഗീത എന്ന് പറയുന്ന ഇപ്പോഴാ 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്. അന്നുള്ള മനുഷ്യർ അങ്ങനെ വിശ്വസിച്ചിരുന്നു, അതുകൊണ്ട് എഴുതി. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നവരങ്ങനെ തന്നെ എഴുതി. അത് ഒരു വ്യക്തിയുടെ കാര്യമാണ്. വിശ്വസിക്കാം. അപ്പോ നമ്മുടെ ഈ ജീവികളുടെ വൈചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെല്ലാം ജീവനുണ്ടെന്നും പറയും. അതെ, കപ്പ കണ്ടിട്ടുണ്ടോ? കപ്പ, ഒരു കപ്പ കമ്മ് മുറിച്ച് നാലായിട്ട് മുറിച്ചു നട്ടാൽ 4 പേരുടെ പുനർജന്മം ഉണ്ടാവും അവിടെ. ഉണ്ടാവും. 4 പേര് മരിച്ചിട്ട് ജനിക്കുകയാണ്, വീണ്ടും അത് വളരുന്നു, അതേ മരിക്കാതെ ജനിക്കുന്നതാണ്. ഇതിനോട് ചോദിച്ച മനുഷ്യന് വല്ല ധാരണയുണ്ടാവും. ഇപ്പൊ എന്ത് വരുന്നു? ഇപ്പോ അങ്ങനെയല്ല, ഒരു ഇല എടുത്തു കഴിഞ്ഞു ആ ഇലയിൽ നിന്നൊരു വാഴ ഉണ്ടാക്കുന്നു. അതെ, അതെന്താ പറയുന്നത്? ടിഷ്യൂ കൾച്ചർ കേട്ടിട്ടുണ്ട്. വാങ്ങാൻ കിട്ടും വാഴ, ഒരു തലമുടി നാല് പോലെ ഇരിക്കും ആദ്യം, പിന്നെ അത് വളർന്ന് സാധാരണ വാഴ പോലെ ഉണ്ടാവും. അതിന് ഒരു ടിഷ്യൂ മതി, ഒരുപാട് സാധനമൊന്നും വേണ്ട. അവിടെയൊക്കെ എന്താണ് പുനർജന്മം സംഭവിക്കുന്നത്? വാഴ മരിച്ച് പിന്നെ ആരായി? ഈ ചെറ്റൊരു പൂച്ചയായിടുന്നു ഈ ചെറിന്റെ വിലാസം. ഇതൊക്കെ ഇങ്ങനെ പാടി കേൾക്കാൻ കൊള്ളാന്നുള്ളതല്ല, ഇതൊക്കെ വിശ്വസിക്കാൻ നല്ലതാണ്. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സുഖം കിട്ടുമെങ്കിൽ വിശ്വസിക്കാം. ആര് വേണ്ടെന്ന് പറഞ്ഞു? അമ്പറയുന്നതിനൊന്നും ഒരു തെളിവുമില്ല. നമുക്ക് വിശ്വസിക്കാം, അതിനൊന്നും യാതൊരു തെളിവുമില്ല. അങ്ങനെയാണെങ്കിൽ ടിഷ്യൂ കൾച്ചറൊക്കെ എന്താ സംഭവം? ഇന്ന് ടിഷ്യൂ കൾച്ചർ വേണ്ട, ചില ഇലകൾ തന്നെയുണ്ട് ഈ വെള്ളത്തിൽ കിടക്കുന്നത്. പണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഈ ഇല പറിച്ചിട്ട് അതിനെ പല കഷ്ണങ്ങളാക്കി പല പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതി വീങ്ങും. കുറച്ച് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? അതിങ്ങനെ കിളിർത്ത് വരും പുതിയ ചെടികൾ. കുട്ടിക്കാലത്തൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അവിടേക്ക് എന്താണ് പുനർജന്മമാണോ? അതിനൊക്കെ ജീവൻ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതിനൊന്നും തെളിവില്ല, നമുക്കിങ്ങനെ വിശ്വസിക്കാം. വിശ്വസിക്കുന്നതിന് ഞാൻ എതിരല്ല. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളിപ്പോ പുനർജനിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ജനിച്ചോളൂ, എനിക്കെന്താ നഷ്ടം? ഇനി മരിച്ചിട്ട് വീണ്ടും ജനിക്കുമെങ്കിലും ജനിച്ചോളൂ, എനിക്കൊരു നഷ്ടം ഇല്ല, ലാഭമില്ല. അപ്പൊ നിങ്ങളുടെ സൗകര്യം, എന്തെങ്കിലും അതിന് തെളിവൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നു. ആരുടെയും തെളിവില്ല. ഇതൊന്നും വിശ്വാസത്തിന്റെ വിഷയമല്ല, ഇതൊരു തെളിവിന്റെ വിഷയം. മരക്കമ്പിന്റെ പുനർജന്മത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കേണ്ട കാര്യമാണ്. എന്തേ 10 കഷ്ണമായി മുറിച്ചു കഴിഞ്ഞാലും അതിൽ നിന്നെല്ലാം വീണ്ടും കപ്പയുണ്ടാവും, കിഴങ്ങുണ്ടാവും, മരക്കമ്പിന്റെ പുനർജന്മം. മരക്കമ്പ് പത്തായി ജനിച്ച ഓരോ കമ്പിനും വേറെ എവിടുന്ന ജീവൻ വന്ന്? നമ്മളിങ്ങനെ ഓരോന്ന് വിശ്വസിച്ചോളൂ, കുഴപ്പമൊന്നും. അങ്ങനെ പുസ്തകങ്ങളില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മനുഷ്യ പറയുന്നതൊക്കെ വിശ്വാസം. മഹാഭാരതത്തിലും ഗീതയിലും രാമായണത്തിലും ഉപനിഷത്തുകളും എല്ലാം പറയുന്നുണ്ട് പുനർജന്മത്തെക്കുറിച്ച്. പറയാത്ത ഒന്നുമില്ല. പക്ഷെ ഇതൊക്കെ എന്താണ്? മനുഷ്യന്റെ വിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന വളരെ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ ഈ ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഈ ബാഹ്യമായ വിഷയങ്ങൾ ഇതെല്ലാം കൂടെ ഒത്തുചേരുന്നുണ്ടാകുന്ന ഒരു അനുഭവമാണ്. ഈ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം, ഈ വസ്തു വസ്തു ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം, എന്റെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം, എന്റെ മനസ്സിന് കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നിടത്തോളം കാലം, ഈ അനുഭവം ഇങ്ങനെ ഉണ്ടാകും. ഇത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ്. ഈ അനുഭവത്തിന് മാറ്റം വരത്തില്ല. എന്തെങ്കിലും ഒരു മാറ്റം വന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടോ ഇവിടെ എന്തോ ഒരു കുഴപ്പം പറ്റി, എന്തോ ഒരു തകരാറ് വരുമോ? നീ എന്റെ ബ്രെയിനിന് തകരാറ് വന്നു, നീ എന്റെ കണ്ണിന് തിമിരം വന്നു, അല്ലെങ്കിൽ ഈ മുമ്പിലിരുന്ന വസ്തുവിൽ എന്തെങ്കിലും വ്യത്യാസം, വെളിച്ചം കുറഞ്ഞു. സാധാരണഗതിയിൽ ഈ പുസ്തകത്തെ നമുക്കുണ്ടെന്നേ അറിയാൻ പറ്റൂ, ഇല്ലാന്നറിയാൻ കഴിയില്ല. മിഥ്യെന്നറിയാൻ ഒരു വഴിയില്ല. ഇനി മിഥ്യെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ പറഞ്ഞതുപോലെ തന്നെ മുതലായവ ഒന്നിലൊന്നില്ല, അനർഥവുമായതിനാൽ അന്യഭാഗം, അനുദിനമസ്തമിയാതിരിക്കാതെ പിന്നെ ഹൃദരൂപമായി. അപ്പൊ രണ്ടും മനസ്സിലാക്കുക. കണ്ണു തുറന്ന് കാണുമ്പോൾ ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. കണ്ണടച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മനുരൂപചര്യമാണ്. ഇനി നിങ്ങൾ നല്ലോണം ചിന്തിച്ച് കണ്ണടച്ച് മനസ്സിലാക്കി ഇത് അനുപചര്യമാണ്, ഇത് സത്തൊന്നും അസത്തമൊന്നും ഒന്നും തീരുമാനിക്കാൻ പറ്റില്ല. എല്ലാം ഉറപ്പിച്ച് കണ്ണു തുറന്ന് വസ്തുവത്തിന് നോക്കി എങ്ങനെ കാണും? എന്തായിട്ട് കാണും? എങ്ങനെ കാണും? കണ്ണു തുറന്ന് വസ്തുവത്തിന് നോക്കി സത്തായിട്ടേ കാണോ? എന്തുകൊണ്ട്? നമ്മുടെ ഇന്ദ്രിയം, നമ്മുടെ മനസ്സ് അതിനെ അങ്ങനെയാ ഗ്രഹിക്കുന്നത്, മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. നമുക്ക് കണ്ണു തുറന്നിട്ട് ഇതിനെ അനുരുചനീയമായി ഒരിക്കലും കാണാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കണം. കണ്ണു തുറന്ന് ഇതിനെ എന്തേ കാണാൻ പറ്റൂ? എന്തായിട്ടാ കാണുന്നു? സത്തായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ണു തുറന്നൊരിക്കലും നമുക്ക് സത്തായിട്ടേ കാണാൻ പറ്റൂ. അനുവചനീയമായി കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക എന്നൊരു വസ്തുവിനെ സംബന്ധിച്ച് മാത്രം. ഞാൻ അനുവചനീയം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പ്രഭാഷണം നടത്തിക്കൊണ്ട് നിങ്ങളത് കേൾക്കും, മനസ്സിലാക്കും, അത് വേറൊരു വിഷയം. ഞാൻ പറയുന്ന ഒരു വസ്തുവിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ, അനുദിനം അസ്തമിയാതെ ഇരിക്കാതെ ഇതിങ്ങനെ നശിക്കാതെ നമ്മൾ മുമ്പ് ഇരിക്കുന്നുണ്ട്. നിങ്ങളതിനെ സത്യം എന്ന് പറഞ്ഞാലും മിഥ്യം എന്ന് പറഞ്ഞാലും ശൂന്യം എന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ മുമ്പേ ഇരിക്കുന്ന വസ്തു അങ്ങനെ ഇരിക്കുന്നു, അനുദിനം അസ്തമിയാതെ ഇരിക്കുന്നിടത്തോളം കാലം പുനഃ വീണ്ടും ഏതെന്തിനാണോ നമ്മൾ മിഥ്യ എന്ന് ധരിച്ച അതെങ്ങനെ തന്നെ അനുഭവപ്പെടും? ഹൃദയരൂപവുമായി സത്യമായി തന്നെ നമുക്ക് അനുഭവപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ മിഥ്യയായി കാണുന്ന നമ്മുടെ കാഴ്ച മാറുന്നതല്ല, നമ്മുടെ മണവും രുചിയും ഒന്നും മാറുന്നതല്ല. പ്രപഞ്ച അനുഭവം മാറണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മുടെ ബ്രെയിൻ എന്തെങ്കിലും തകരാറ്, നമ്മുടെ ബ്രെയിനിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ട്യൂമറോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നെങ്ങനെയൊന്നും ആയിരിക്കില്ല. എല്ലാം തല തിരിഞ്ഞു പോകും. പിന്നെ നമ്മുടെ അനുഭവം മാറാം. പല പല എന്താണ് അനുഭവങ്ങൾ നോക്കുന്നുണ്ടാവാം. ബ്രെയിനിന് തകരാറ് വരുമ്പോഴാണ്. നോർമലായ സംഗതി പറയുകയാണ്, മിഥ്യ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്ത് കാര്യമാണ്? എപ്പോഴും വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് തെറ്റിദ്ധാരണയുള്ള കാര്യമാണ്. മിഥ്യ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കുന്ന ഒരു ആശയമാണ്. അതാണ് മിഥ്യ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സംബന്ധിച്ച്. അത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്ന ഒന്ന് അല്ല. ഇത് വ്യക്തമായി അത് രണ്ടും കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ഗ്രഹിക്കുന്ന എന്താണോ ആ വസ്തുവിനെയും ആ വസ്തുവിന്റെ സത്തയുമാണ് ഗ്രഹിക്കുന്നത്. അതാണ് ഇന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കുന്നത്. സാധാരണഗതിയിലാണ് ഈ പറയുന്നത്. ബ്രഹ്മത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇത് രണ്ടും വ്യക്തമായി മനസ്സിലാക്കി വെച്ചാൽ ഒരുപാട് നമ്മുടെ ഭ്രമങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമ്മള് അപ്പോ സാധാരണ മനുഷ്യനും ബ്രഹ്മജ്ഞാനിയും ഈ ലോകത്ത് കാണുന്നത് ഒരുപോലെ തന്നെയാണ്. സാധാരണ മനുഷ്യന്റെയും ബ്രഹ്മജ്ഞാനിയുടെയും ചിന്തയ്ക്കാണ് എന്തുള്ളത് വ്യത്യാസമാണ്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേരുടെ ചിന്തയ്ക്ക് വ്യത്യാസം. എല്ലാവരുടെ ഇന്ദ്രിയ അനുഭവത്തിന് യാതൊരു വ്യത്യാസവും ഇല്ല. അത് ഇതിന്റെ രണ്ടു ഭാഗങ്ങളിലായി പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കണം.